പഠിച്ച സമുപ്പാദ് അവിദ്യ പച്ചയാ സംഹാര സംഹാര പച്ചയാ വിജ്ഞാനം വിജ്ഞാന പച്ചയാണ സലായതനം സലായതന പച്ചയാ പസ്സ പച്ചയാ വേദന വേദന പച്ചയാ പരിദേവ ദുഃഖ ദോമനസ് पचन्ति कन्दस्त निरोधो होती।